അതുകൊണ്ടല്ല, അതുകൊണ്ടു തന്നെ നിങ്ങളത് ചിന്തിക്കുമെന്ന്. അതായത് ഇപ്പോൾ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറയുന്നു. ഇപ്പം ജാതിയുടെ ആ പ്രസക്തി കുറഞ്ഞു കുറഞ്ഞു വരികയാണ്, കൂടി വരികയല്ല. എന്നുവെച്ചാൽ ജാതി സൃഷ്ടിച്ച ഉച്ചനീചത്വങ്ങൾ, അയിത്തം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോ സമയം കഴിയുന്തോറും അത് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അപ്പോൾ പിന്നെ ഒരു ജാതി എന്ന് പറയുന്നതിന് വലിയ പ്രസക്തിയില്ല. പിന്നെ ഒരു ജാതി എന്ന് പറയുന്നത് ഈ ഭാരതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ജാതി വ്യവസ്ഥ. പുറത്തു പോയിട്ട് ഒരു ജാതി എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തുമില്ല. കാരണം ഇവിടുത്തെ ഒരു സമ്പ്രദായമാണ് ഈ ജാതി വ്യവസ്ഥ. മറ്റൊരിടത്തൊക്കെ പ്രശ്നങ്ങൾ വേറെയാണ്, അവിടെ പ്രശ്നമില്ല എന്നല്ല, അവിടെ വംശീയമായ പ്രശ്നങ്ങളും മറ്റുമൊക്കെയാണ്, ഈ മതത്തിൻ്റെ പ്രശ്നങ്ങൾ. ഭാവിയിലപ്പോൾ അതിന് വലിയ മാർക്കറ്റില്ല. ഒരു മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതത്തിനോട് ജനങ്ങൾ, മതത്തിൽ നിന്ന് വിട്ടുവരികയാണ് ജനങ്ങൾ. പല രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ട് ജനങ്ങൾ മതത്തിൻ്റെ ലേബൽ ഇടുന്നില്ലെന്നേ ഉള്ളൂ. പൊതുവെ സമൂഹത്തിന് എന്താണ് മതനിഷ്ഠ എന്ന് പറയുന്നത് കുറഞ്ഞു വരികയാണ്. പിന്നെ മതം രാഷ്ട്രീയത്തിലും മറ്റും ഉപയോഗിക്കുന്നതുകൊണ്ട് ആൾക്കാർ അതിനെ കൊണ്ടുകിടക്കുന്നു എന്നേ ഉള്ളൂ. കാരണം അതിന് വേറെ ഉപയോഗമുള്ളതുകൊണ്ട് മതം എന്നുള്ളതിലേക്ക് മതത്തിൻ്റെ പിടിയിൽ നിന്ന് ജനങ്ങൾ അതും മോചിതരായിക്കൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത കാലത്ത്. എന്നുവെച്ചാൽ കഴിഞ്ഞ ആഴ്ചയിൽ ലണ്ടനിലൊരു സർവേ നടത്തി. അപ്പോൾ അവിടെ മതമില്ലാന്ന് രേഖപ്പെടുത്തിയ ഏകദേശം 37% ആൾക്കാരാണ് ജനസംഖ്യ. അവർക്ക് മതമില്ല. കൂടുതലും മതമില്ലാന്ന് രേഖപ്പെടുത്തിയത് ക്രിസ്ത്യൻസാണ്. അങ്ങനെ വരുമ്പോൾ ഈ മുസ്ലിങ്ങളുടെ ഇടയിലും ഉണ്ട്, പക്ഷെ അവർക്കത് പരസ്യമായി രേഖപ്പെടുത്തി അവർക്ക് പ്രശ്നമാണ്. ആ ബഹിഷ്കരണം, ഊരുവലക്ക് വളരെ ശക്തമാണ്. അതുകൊണ്ട് അവർക്ക് ധൈര്യമില്ല മതമില്ലെന്ന് പരസ്യമായി പറയാം. പക്ഷെ അതുകൊണ്ട് അവർ പറയത്തില്ലെന്നേ ഉള്ളൂ. പക്ഷെ മാനസികമായി അവർ അങ്ങനെ ഒരു തയ്യാറെടുപ്പിലാണ്, മതത്തിൽ നിന്ന് അകലുകയാണ്. പിന്നെ ഒരു മതം എന്ന് പറയുന്നതിൽ ഭാവിയിൽ വലിയ പ്രസക്തിയില്ല. പിന്നെ മതമില്ലാത്തടത്ത് പിന്നെ ദൈവത്തിന് അങ്ങനെ നിൽക്കാൻ പറ്റും. ഒരു ദൈവം എന്ന് പറയുന്നതിനും ഭാവിയിൽ വലിയ പ്രസക്തിയൊന്നുമില്ല. കാരണം ജനങ്ങൾ അതിൽ നിന്നൊക്കെ മാറും. പക്ഷേ മനുഷ്യൻ ഉള്ളിടത്തോളം കാലം അവൻ്റെ ആയുസ്സിന് അവന് വിലയുണ്ട്, അതവന് കളയാൻ പറ്റില്ല. അതുകൊണ്ടാണ് അനുകമ്പയുടെ പേരിൽ നിലനിൽക്കുമെന്ന് പറയും. ബാക്കിയുള്ളതൊക്കെ മുമ്പോട്ട് പോകുമ്പോൾ അതൊന്നും മാറുന്നതിന് അധികം കാലം വേണ്ട. ജനങ്ങളിതൊക്കെ എന്താണ് പ്രാകൃത ഒരു കാലഘട്ടത്തിൽ മനുഷ്യനുണ്ടാക്കി വെച്ച ഈ മതങ്ങളും എന്നൊരു കൂട്ടം ദൈവങ്ങളും ഒക്കെ മനുഷ്യൻ പുരോഗമിക്കുമ്പോഴും അതൊക്കെ കൊണ്ടു നടക്കുമെന്ന് വിചാരിക്കുന്നത് അബദ്ധമാണ്. അതൊക്കെ മനുഷ്യൻ വിട്ടുകളെ. ചിലരെ പറയും, എന്ത് ചിലരെന്താ പറയാ, ഇവിടെ എന്താ പറയുന്നത്? ആ അങ്ങനെ പ്രസംഗിക്കുന്നു. ഉരുവാം എന്ന് പറയുന്ന അതാണ്, അനുകമ്പ രൂപം പ്രാപിച്ച ഒരു ഉടൽ. ആ രീതിയിൽ ഗുരുവിനെ ഇങ്ങനെ ഒരു അനുകമ്പ ദേശമൊക്കെ എഴുതിയെങ്കിലും ആ രീതിയിൽ ഗുരുവിനെ കൂടുതൽ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടില്ല. ജീവചരിത്രകാരന്മാരൊക്കെ ആ ഗുരുവിന് അനുകമ്പ ഉണ്ടായിരുന്നു, ഉറുമ്പിനെ കൊന്നിട്ടില്ലെന്നൊക്കെ പറയും. പക്ഷെ അതിൻ്റെ പ്രാധാന്യം ഇന്നത്തെ സാമൂഹ്യ ജീവിതത്തിൽ ഈ അനുകമ്പ എന്ന് പറയുന്ന ആശയത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ള രീതിയിൽ അങ്ങനെ ആരും അത് അവതരിപ്പിച്ചിട്ടില്ല. ഇന്നത്തെ പ്രസക്തമായ വിഷയമാണ് ജാതിയും മതമൊക്കെ, അത് ശരി. അപ്പോൾ ഇന്നങ്ങനെ പറയുന്നു, എന്നാലും മുമ്പോട്ടങ്ങനെ ചിന്തിക്കുമ്പോൾ ഏതിനാണ് ഇവിടെ പ്രാധാന്യം വരുന്നത് എന്നുള്ള രീതി അങ്ങനെ ഞാൻ ആദ്യം കേട്ടിട്ടില്ല. അനുകമ്പയ്ക്കാണ്. പിന്നെ അല്ലെങ്കിൽ പിന്നെ ഈ കടിച്ച പൊട്ടാത്ത ഫിലോസഫി എഴുതിയാളെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയും. അതൊന്നും സാധാരണ ജനങ്ങളെ സ്പർശിക്കുന്ന കാര്യങ്ങളല്ല. വലിയ വലിയ ഫിലോസഫിയൊക്കെ എഴുതി വെച്ചാൽ അതൊക്കെ എഴുതി എഴുതി നരച്ച് ചാകാന്നുള്ളതല്ലാതെ അതുകൊണ്ടൊന്നും സമൂഹത്തിന് ഗുണമൊന്നുമില്ല, വലിയ പ്രയോജനമൊന്നുമില്ല. അവനവനെന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ കൊള്ളാം. ഭംഗി വാക്കെന്ന് ഞാൻ പറഞ്ഞു. സമാധി കേഷം എന്ന് പറയുന്നതിന് വലിയ അർത്ഥമില്ല. അതെന്നും നിലനിൽക്കും, എന്നും നിൽക്കും. അത് മനുഷ്യമുള്ള കാലത്തോളം നിൽക്കും. അഹിംസ, അനുകമ്പ രണ്ടുമൊന്ന് തന്നെ. അപ്പം അതിനുവേണ്ടി നിലകൊണ്ട ഒരു ഗുരുവാണ് അത്. അങ്ങനെ ഒരു ആശയമൊക്കെ വന്നിട്ടുണ്ട്. ഗുരുവിനെ പോലെ സമൂഹത്തിൻ്റെ ഇടയിൽ ഇറങ്ങി ജീവിച്ച്, അവരോടൊപ്പം ജീവിച്ച് അവരുടെ പ്രശ്നങ്ങളൊക്കെ ഈ അനുകമ്പ എന്ന് പറയുന്ന ഒരു ആദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു എന്ന് പറയുന്നിടത്താണ്. അനുകമ്പ ഇപ്പൊ ഒരു ആദർശമായിട്ട് നമ്മൾ പഠിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ട് എന്താ കാര്യം? അത് പ്രായോഗികമാക്കണ്ടേ? ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അവിടെ അത് വരണ്ടേ? അപ്പോൾ തൻ്റെ പ്രവൃത്തി മണ്ഡലത്തിൽ അനുകമ്പയെ പ്രായോഗികമാക്കി എന്നുള്ളതാണ്. അഹിംസയും അനുകമ്പയും പൂർണ്ണമായിട്ടും പിന്നെ ഇതൊക്കെ തന്നെ. ഗുരുവിന്റെ പ്രവർത്തനങ്ങളിൽ അനുകമ്പയ്ക്ക് വന്ന പ്രാധാന്യം അതാണ് പഠിക്കേണ്ടത്, ചർച്ച ചെയ്യേണ്ടതും മനസ്സിലാക്കേണ്ടതും മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കേണ്ടതും അതാണ്. ജനങ്ങൾ ഈ അക്രമത്തിലേക്ക് തിരിയാതിരിക്കണമെങ്കിൽ ഗുരുവിന്റെ മാർഗം എന്തായിരുന്നു എന്നുള്ള തിരിച്ചറിയണം. അക്രമവാസന മനുഷ്യരിലുണ്ടല്ലോ, എല്ലാവരും ഉണ്ട്, നമ്മളിലൊക്കെ ഉണ്ട് അക്രമവാസന. അക്രമത്തിന്റെ വഴി പ്രശ്ന പരിഹാരത്തിന് തിരഞ്ഞെടുക്കാതിരിക്കണമെങ്കിൽ അഹിംസയുടെയും അനുകമ്പയുടെയും വഴി ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കണം. ഇതാണ് ഗുരുവിന്റെ വഴി എന്ന് പറയാം. അപ്പൊ നമുക്കതിനെക്കുറിച്ച് ധാരണ വേണം. അക്രമത്തിന്റെ വഴിയല്ല. അതേ ശിവേരിയിലാണ് ആയിരക്കണക്കിന് ആൾക്കാർ സംഘടിപ്പിച്ച അക്രമത്തിന് വേണ്ടി. ഒരു സമയത്ത് അക്രമം നടത്താൻ വേണ്ടി ആയിരക്കണക്കിന് ആൾക്കാരെ കൂടെ സംഘടിപ്പിച്ച്. ഇന്നെന്താണോ വിഴിഞ്ഞത്ത് നടക്കുന്നത്, വിഴിഞ്ഞത്ത് എന്താ നടക്കുന്നത്? എന്ത് സമരം? ഒരു കോടതി വിധിക്കെതിരായിട്ട് പിഴിഞ്ഞത്ത് കിടക്കുന്ന ഇതാണ്. കോടതി വിധിക്കെതിരായിട്ട് കുറെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അതും പുരോഹിതന്മാരാണ് ചെയ്യുന്നത്, അക്രമം, പോലീസിനെ ആക്രമിക്കുക, ഇതെല്ലാം ചുവരിയിലും നടന്നു. കോടതി വിധിക്കെതിരായിട്ട് അത് അവിടെ എന്താണോ അതും ഇത് തന്നെ, എല്ലാം ഒരേ പതിപ്പ്. ഇവിടെ നിന്നാണ് അതിൻ്റെ ഒരു തുടക്കം. കോടതി വിധിക്കെതിരായിട്ട് അക്രമം നടത്തണമെന്നുള്ളവിടെയാണ് അതിൻ്റെ തുടർച്ച. അതിൻ്റെ കണ്ടുപിടുത്തം ചുവരിയിലാണ്, പുരോഹിതം ചെയ്തു കൊടുക്കുന്നത് തന്നെ. അത് എല്ലാം ഒരുപോലെ, അതായത് അവിടെ ഇതിൻ്റെ നേതൃത്വം കൊടുത്തയാള് മാറിയിരുന്നു, പുറത്തിരിക്കുകയായിരുന്നു അന്ന്, അവിടെ ഇല്ലായിരുന്നു. ആ അക്രമം നടക്കുന്ന ദിവസമില്ല. ഇപ്പൊ ആൾക്കാർ പറയുന്നതെന്നറിയാം, ഇവിടെ ഇല്ലാത്ത ഒരാളിനെ എങ്ങനെ കേസിൽ പ്രതിയെടുത്ത് നിരപരാധി? അന്നും ഇതേ ചോദ്യം തന്നെ വന്നത്. ഈ നേതൃത്വം കൊടുത്തയാള് വർക്കട ദൂരെ ഇരുന്ന് ഫോണിൽ കൂടെയാണ് കൺട്രോൾ ചെയ്തത്. ഇവിടെ ഈ അക്രമം അടിയും രക്തച്ചൊരിച്ചിലും ഒക്കെ നടക്കുമ്പോൾ ഈ നമ്മുടെ ബോധമില്ലാത്ത സ്വാമിമാർ കിടന്ന് അടികൊണ്ട് പല്ലുപോയി, അത് പോയി, എന്നാളെടുത്ത് എൻ്റെ അടുത്ത് വന്ന് ഞാൻ എന്താ അവിടെ ഒരു വ്യത്യാസം, അതൊന്ന് അടികൊണ്ടാണ് ഒരു പല്ലുപോയി. അപ്പോ നേതൃത്വം കൊടുക്കുക അക്രമത്തിന്. ഗുരു ഇതാ പറ എഴുതി വെച്ചിരിക്കും. എന്തിനാ കൊടുക്കുന്നത്? നിയമ വ്യവസ്ഥയെ വെല്ലുവിളി, നിയമപരമായ ഒരു സംവിധാനത്തെ വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ട് അതിനൊക്കെ മനുഷ്യന്റെ കഴിവ് ഉപയോഗിക്കുന്നു. ആൾക്കാരെ ഇതാണ് വൈകാരികമായി ജനങ്ങളെ ഉത്തേജിപ്പിച്ചിട്ട് വൈകാരികമായി ജനങ്ങളെ ഉത്തേജിപ്പിക്കുക. അവിടെ ജനങ്ങളെ വൈകാരികമായി ഉത്തേജിപ്പിക്കുന്നത് മതം പറഞ്ഞിട്ടാണ്, ഇവിടെ ജനങ്ങളെ വൈകാരികമായി ഉത്തേജിപ്പിച്ച ജാതി പറഞ്ഞിട്ട്. ചുവരിയിലെ ഏറ്റവും മാരകമായ ആയുധമാണ് എന്ത്? ജാതി. ഈ തീർത്ഥാടന സ്റ്റേജിലേ ഉള്ളൂ എന്താണ് ഒരു ജാതി ഒരു മതം. ഇവിടെ ആകെ ഒരുത്തൻ വേറെ ഏതോ ഒരു ജാതിയിലായിപ്പോയതാണ് പ്രശ്നം. ആകെ ഒരേ ഒരുത്തൻ, അതിന്റെ പേരിലാണ് ഇവിടെ ഈ രക്തം മുഴുവൻ ഒഴുക്കിയത്. ഏതോ ഒരുത്തം ഇവിടെ വേറൊരു ജാതിയായിപ്പോയി അല്ലേ. ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ ശരി, അതിന്റെ പേരിൽ ഇവിടെ രക്തം. ഇത് അനുകമ്പയെക്കുറിച്ച് പറയുമ്പം ഇത് പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അതിന് മുമ്പിൽ നിന്നയാര്? ഭൂരിപക്ഷം കൊടുത്ത സന്യാസിമാരും നിന്നു, മരിക്കാനും തയ്യാറായി. കാരണം ഒരു അന്യജാതി ചുവരിയിൽ വന്നു, അതാണ് പ്രശ്നം. അപ്പോ അത് തന്നെ അവിടെയും നടക്കുന്നു. അപ്പോ ആൾക്കാരെ വൈകാരികമായി ഇതൊക്കെ എന്താണ് മണ്ണെണ്ണ പോലെ കത്തിപ്പിടിക്കുന്ന, പെട്രോൾ പോലെ കത്തിപ്പിടിക്കുന്ന വിഷയമാണ് മതം, ജാതി. അതൊക്കെ എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളത് ഈ കുബുദ്ധികൾക്കറിയാം, ജംബൂക ബുദ്ധികൾക്ക്, കുറുക്കൻ്റെ ബുദ്ധിയുള്ളവർക്ക്. അവരത് പ്രയോഗിച്ചിട്ട് തീ ആളി കത്തിക്കും. അപ്പം ഈ വൈകാരിക ആവേശം പെടുന്നവർ ഇവരിത് എന്താണ് ഇടതും വലതും നോക്കാതെ എടുത്തു ചാടും. അവർ സ്വയം വിചാരിക്കുന്നതാണ് നമ്മളൊക്കെ ആത്മാഹൂതി ചെയ്യുകയാണ്, നമ്മളെന്തോ ഗുരുവിനെ രക്ഷിക്കുകയാണ്, പ്രസ്ഥാനത്തെ രക്ഷിക്കുകയാണ്. അപ്പോൾ മേളിലൊരു തമ്പുരാനുണ്ട്, അദ്ദേഹത്തിൻ്റെ ഉത്തരവുകൾ അനുസരിക്കുകയാണ്, അദ്ദേഹത്തിനോട് വിധേയത്വം പ്രകടിപ്പിക്കുകയാണ്. എല്ലാം സ്വാമിമാരൊക്കെ ചാവേറുകളാകുകയാണ്. ആർക്കു വേണ്ടിയിട്ട്? ഗുരു ഇവിടെ ഇരുന്നു കൊണ്ട് ആരോടും ഒന്നും ഉത്തരവൊന്നും ഇടുന്നില്ലല്ലോ. ഒരു കൃത്രിമ ബുദ്ധിയായ ഒരു മനുഷ്യന് വേണ്ടി ചാവേറാകുകയാണ്, തല്ലുകൊള്ളാനും മരിക്കാനും ഒക്കെ തയ്യാറാവും. സംഘപരിവാർ എന്ന് പറയുന്നത് ജാതി പറയാൻ വേണ്ടി പറഞ്ഞാണ്. കാരണം ജാതി ചുവരി പറയാൻ പാടില്ലല്ലോ. ഇതിന്റെ തുടക്കം പോലെ ഉള്ള സംഭവം എന്ന് പറയുന്നത് ഭരണം കൈവിട്ട് പോകുമെന്ന് കഴിഞ്ഞപ്പോ ഉടൻ തന്നെ ഇതിനെ എന്ത് ചെയ്തു? നേരെ തിരിച്ചുവിട്ട്. എങ്ങനെ? ജാതി ചുവരി എന്ന് പരസ്യമായി പറഞ്ഞാൽ അത് സമൂഹം ചോദ്യം ചെയ്യും. അപ്പൊ ജാതി പറയുന്നതിന് പേരും അവിടെ എന്ത് പറഞ്ഞു? സംഘപരിവാർ എന്ന് പറഞ്ഞു. കാരണം ഇവിടെ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ പോളറൈസേഷൻ ഉണ്ടല്ലോ കേരളത്തിൽ, രാഷ്ട്രീയമായൊരു ധ്രുവീകരണം ഉണ്ട് ഇവിടെ. അപ്പോ സംഘപരിവാർ എന്ന് പറയുന്നത് മേൽജാതിക്കാരും ഇടതുപക്ഷം എന്ന് പറയുന്നത് താഴ്ന്ന, അങ്ങനെ ഒരു ഒന്നുണ്ട്, കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിലുണ്ട്, ഒരു ഭൂരിപക്ഷ സ്ഥിതി അങ്ങനെ ഉണ്ട്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് ജാതി പറയുന്നതിന് പകരം അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സാധാരണ ജനങ്ങൾ എന്തായി ധരിച്ചോളും, ജാതിയായി ധരിച്ചോളും. വളരെ ബുദ്ധിപൂർവമായ ഒരു കുറുക്കൻ്റെ ബുദ്ധിയാണ് അത് ഈ പ്രവർത്തിച്ചത്. തുടക്കത്തിൽ തന്നെ അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ ആൾക്കാർക്ക് പിന്നെ മുന്നും പിന്നും ആലോചിക്കേണ്ട കാര്യമില്ല, ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം അത് അല്ലാതെ സംഘപരിവാറെന്ന് നേരിട്ട് പറഞ്ഞില്ല. കാരണം ഈ പറയുന്ന ആൾക്കാർക്ക് വേണ്ടി മധ്യസ്ഥരായി മറുപക്ഷത്തിൻ്റെ അടുത്ത് വന്നത് ഈ സംഘപരിവാറിൻ്റെ നേതാക്കന്മാരാണ് പറഞ്ഞുവിട്ടത്. കാരണം സംഘപരിവാറുമായിട്ട് നല്ല ബന്ധം പുലർത്തിക്കൊണ്ടാണ്, നല്ല ബന്ധം നിലനിർത്തിക്കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് തുടക്കത്തിൽ. പിന്നെ അവസാനം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിന് വ്യത്യാസം വന്നു. പിന്നെ അവസാനം അതിന് വ്യത്യാസം വന്നു എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ജാതീയമായി തിരിയുന്നു എന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ ഇരിയുന്നു പിന്മാറി. പിന്മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവരുടെ കൂട്ടത്തിൽ നിന്നങ്ങ് മാറി. അങ്ങനെ മാറിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞാൻ ഇവരുടെ കൂടിയാലോചനകളിലോ ഇവരുടെ ഒരു കാര്യത്തിലും ഞാൻ ഇങ്ങനെ ഒന്നിനും ഞാൻ ഇടപെട്ടിട്ടില്ല. തുടക്കത്തിൽ ഞാൻ ഉണ്ടായിരുന്നു. അത് കോടതിയിൽ പോയി, കോടതിയിൽ പോകുന്നതിനൊക്കെ എനിക്കവരുടെ സഹായം വേണമായിരുന്നു. കാരണം ഞാനിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ കയ്യിൽ രണ്ട് ഡ്രസ്സ്, ഒന്ന് മേളിയിടുന്ന, അന്ന് ഷർട്ട് പോലുമില്ല, മേളിയിടുന്ന ഒരു ഉത്തരവും ഇതും, കാലിൻ്റെ ചെരുപ്പില്ല. കാരണം ശിവഗിരി നിന്ന് പുറത്തിറങ്ങാത്തതാണ് ചെരുപ്പിൻ്റെ ആവശ്യമില്ല. ഈ ഒരു കണ്ടീഷനിലാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അപ്പോൾ എൻ്റെ പേരിൽ കേസ് വന്നപ്പോൾ എങ്ങോട്ട് പോകണം, ആരെ കാണണം? കേസ് വന്നാൽ നമ്മൾ കോടതിക്ക് ഹാജരായി പറ്റും. അപ്പോൾ പിന്നെ ഞാൻ ഇവരെ തന്നെ ആശ്രയിച്ചു, സംഘപരിവാറിനല്ല ആശ്രയിച്ചത്, സ്വന്തം ജാതിക്കാരെ തന്നെ ആശ്രയിച്ചു. അതൊക്കെ ഇവർക്കറിയാം, ഞാൻ ആരെ അടുത്താണ് നിൽക്കുന്നത്, ആരാണ് ഇതിൻ്റെ പിന്നിൽ. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ജാതി പറഞ്ഞാൽ ജനയളത് എന്ന് പറഞ്ഞ് ജാതി പറഞ്ഞു. അപ്പം ജാതി പച്ചയായിട്ട് പറയുന്നതിന് ഒരു വിഷമമുണ്ട്, ചെവേരിയാണ്. കാരണം അത് പറഞ്ഞാൽ പിന്നെ തീർത്ഥാടനത്തിന് പ്രസംഗിക്കാൻ പറ്റില്ലല്ലോ, ഒരു ജാതി വരുമോ തോന്നുന്നു. അതുകൊണ്ട് അവിടെ എന്ത് പറഞ്ഞു, സംഘപരിവാറെന്ന് പറഞ്ഞു. അതാണ് സംഭവിച്ചത്. പിന്നെ ഇതങ്ങോട്ട് കേസൊക്കെ കഴിഞ്ഞ് അവസാനം കേസ് നടത്തി അധികാരത്തിൽ വന്ന്, അധികാരത്തിൽ കയറി ഉടനെ തന്നെ ഈ കേരൂർ തമ്മിൽ അടിയായി. അടിയെന്ന് പറയുന്നത് അതിവിടെ നിന്ന് മാറത്തില്ല. ഈ കേസ് ഇവർ തമ്മിലടിയായി, വാശിക്ക് വാശി. അപ്പം ഞാൻ വീണ്ടും ഞാൻ പറഞ്ഞു, അടി ശരിയാവത്തില്ല, ഈ സന്ദർഭത്തിൽ അടിച്ചാൽ ശരിയാവില്ല, എങ്ങനെയെങ്കിലും യോജിച്ചു പോകണം, രക്ഷയില്ല. ഞാൻ വീണ്ടും അകന്നുപോയി. അടി വീണ്ടും എനിക്കിവിടെ വരേണ്ടി വന്നു. കാരണം ഞാൻ ഈ ബോർഡിലൊക്കെ ആളാണ്, എനിക്ക് മാറാൻ പറ്റത്തില്ല. അങ്ങനെ വന്ന് പുറത്താക്കി. അപ്പോൾ സർക്കാർ ഏറ്റെടുത്ത്, തമ്മിൽ അടി വന്നുകൊണ്ടാണ് സർക്കാർ ഏറ്റെടുത്ത്, അല്ലാതെ സർക്കാർ ഏറ്റെടുത്തേ അല്ല. സർക്കാർ ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് വീണ്ടും സമരം നടത്തണം ഈ അടിയന്മാർക്ക്. സർക്കാരിനെതിരെ സമരം നടത്തണം. സർക്കാരിനെതിരെ സമരം നടത്താൻ വേണ്ടി ഇവർ പോയപ്പോൾ അന്ന് ഭരിക്കുന്നവരാ കമ്മ്യൂണിസ്റ്റ് സർക്കാർ. മറ്റേ സംഭവം നടന്നപ്പോൾ കോൺഗ്രസ് സർക്കാരിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഈ ശിവഗിരിയിലെ പ്രശ്നമാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ അധികാരത്തിൽ കൊണ്ടുവന്നത്. അപ്പോൾ അവരിയ്ക്കുകയാണ്. അപ്പോൾ ഇവർ സമരം, അവർക്കെതിരെ സമരം നടത്താൻ പോയാൽ അവരുടെ അടിയും കിട്ടും. അങ്ങനെ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ സത്യാഗ്രഹം കിടക്കാൻ പോയപ്പോൾ ഇവർക്ക് സപ്പോർട്ടിനാരുമില്ല. അപ്പം ഇവരെല്ലാം എന്ത് ചെയ്തു, വീണ്ടും സംഘപരിവാറിനെ തന്നെ കൂട്ടുപിടിച്ച്. ആദ്യം എന്ത് പേരാണോ കേട്ടത്, ഞാനവരുടെ കൂടിയാലോചനയ്ക്കോ ഞാൻ ഒരൊറ്റ ദിവസം പോലെ ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിലോ, അതിനോട് എനിക്ക് പൂർണ്ണമായ എതിർപ്പായിരുന്നു. ഞാൻ പോയിട്ടില്ല, എടുത്തൊക്കെ ചോദിച്ചാൽ അറിയാം. ഇന്ന് ഇവരൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ സത്യാഗ്രഹം കിടക്കാൻ പോയപ്പോഴും അതിനൊന്നും ഞാൻ അതിനോടൊന്നും സഹകരിച്ചേ ഇല്ല. കാരണം ഞാൻ ആദ്യം ഇവരോട് പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ സംഘപരിവാർ നിങ്ങൾ കൂട്ടം പിടിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഒരു പരാജയമായിരിക്കും. അതിലൂടെ നിങ്ങൾ ശിവരിയിൽ ഒന്നും നേടാൻ പോകുന്നില്ല, അത് വിജയിക്കുന്ന കാര്യമല്ല. പക്ഷേ ഇവർക്ക് നിലനിൽപ്പിന് വേറെ വഴിയില്ല. അവസാനം ഇവർ പ്രൊട്ടക്ഷന് വേണ്ടി കേരളം മുഴുവൻ എന്താണ് രഥയാത്ര നടത്തി. ഇതൊക്കെ അസംബന്ധമാണെന്ന് ഞാൻ പറഞ്ഞാണ്. ഒക്കെ അധ്വാനി കാണാൻ വന്നു. അപ്പോൾ ആദ്യം എന്ത് ആരോപണം പറഞ്ഞത്, ആ ആരോപണത്തിനനുസരിച്ച് അവസാനം ഇവർ നീങ്ങി. എന്നാൽ ഇവർക്ക് വലിയ ബുദ്ധിമാന്മാരാണെന്ന് പറഞ്ഞു. ഞാനതിനെ അതിനുശേഷം ഇവരുമായിട്ട് ഒരു കാര്യത്തിനും സഹകരിച്ചിട്ടില്ല. ഒരു ദിവസം പോലും സെക്രട്ടറിയുടെ മുമ്പ് കാണാൻ പോവുകയോ ഒരു ദിവസം പോലും ഇവരുടെ ഘോഷയാത്ര ഒന്നും പോയില്ല. കാരണം ഇവരെ കൊണ്ടു നടക്കുന്ന സംഘപരിവാറാണ്. ഇതായിരുന്നു ആദ്യത്തെ ആരോപണം. അപ്പൊ ശരിക്കും ഇവർ പോയി ആശ്രയിച്ച്. അപ്പോ ഞാൻ അവസാനം എന്തായി, എനിക്ക് പറ്റിയെന്നു വെച്ചാൽ ഞാൻ ഈ സംഘപരിവാറിന്റെയും പിന്നെ ശത്രുവായി, ഈ ജാതിക്കാരുടെയും ശത്രുവായി. അപ്പൊ ഇവരും എന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചു. കാരണം ഈ ജാതീയമായി ഞാൻ ഇവരോട് യോജിക്കുന്നില്ല, സംഘപരിവാറിന്റെ ആശയത്തിൽ ഞാൻ യോജിക്കുന്നില്ല. അപ്പൊ പിന്നെ എന്നെ കൊണ്ട് എന്താ ഉപയോഗം? ഏയ് അതൊക്കെ വെറുതെ. കാരണം അങ്ങനെ വന്നാല് എന്തോ അങ്ങനെ വന്നാൽ അതിൻ്റെ ആവശ്യമുണ്ടല്ലോ. കാരണം അങ്ങോട്ട് പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പം വന്നാൽ സ്വീകരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആദ്യം ഒന്നും സ്വീകരിച്ചില്ലല്ലോ. ആദ്യം ഈ പ്രശ്നം നടക്കുമ്പോൾ ഒന്നും സ്വീകരിച്ചില്ലല്ലോ. ആദ്യം ഒന്ന് ഒരു കാരണവശാലും ഞാൻ ആദ്യം ഈ കേസിൻ്റെ ഭാഗത്ത് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ശക്തമായി എതിർത്തുകൊണ്ട് തന്നെ ഇരുന്നു. RSS അല്ലെങ്കിൽ അവരുടെ ഒരു സംഘപരിവാറിൻ്റെ ഒരു സഹായവും സ്വീകരിക്കാൻ പാടില്ല. ഇവിടെ അധികാരത്തിൽ വരുന്നത് വരെ ആ നിലപാട് തന്നെയായിരുന്നു ഞാൻ അവരോട് ചോദിച്ചാൽ അവരുമായിട്ടൊന്നും ഒരു ഇതിനും ഞാൻ പറഞ്ഞത് കഴിയുന്നതും SNDP സഹായത്തിൽ മാത്രമേ മുമ്പോട്ട് പോകൂ. അത് കിട്ടിയില്ലെങ്കിൽ വേണ്ട. അന്ന് SNDP എന്നെ സഹായിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അത് SNDP വ്യക്തികളും തിരുവനന്തപുരം യൂണിയനും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതാണ് അതിൽ വരുന്ന ഇത് രാഷ്ട്രീയം അത് മനസ്സിലാക്കിയിരിക്കുന്നു. അവസാനം ഇവർ സംഘപരിവാറിന് ആദ്യവും കാണുമല്ലോ. ഞങ്ങളെല്ലാവരും കൂടെ കുന്നമ്പാറ താമസിക്കുമ്പോൾ സംഘപരിവാറിൻ്റെ ഒരു നേതാവ് അവിടെ വന്നു. ആദ്യം തുടക്കത്തിൽ എന്ന് വെച്ചാൽ ഈ പോലീസ് നടപടി നടന്ന ആ സമയത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് താല്പര്യമില്ല, അങ്ങനെ ഒരു സംഘപരിവാറിൻ്റെ ഇതിന് പോകാൻ താല്പര്യമില്ലെന്ന് ഞാൻ എല്ലാവർക്കും വേണ്ടി പറഞ്ഞു. ഒന്നാളുടെ പേര് ഞാൻ പറയുന്നില്ല. അതായത് പോലീസ് നടപടി നടത്താൻ കൂടെ വന്നിട്ട് അത് വിജയിക്കാതിരിക്കുമ്പോൾ ഇത് ഒത്തുതീർപ്പാക്കാൻ മധ്യസ്ഥമായിട്ട് വന്നത് സംഘപരിവാറാണ്. അപ്പോൾ പോലീസ് നടപടി നടക്കും എന്ന് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ സംഘപരിവാറുമായിട്ട് യോജിച്ചുള്ള ഒരു മധ്യസ്ഥതയ്ക്കോ അതിനൊന്നും ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. എല്ലാവർക്കും വേണ്ടി തന്നെ ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഒക്കെ പോയാലും തെളിവുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, തെളിവുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, ഒക്കെ സംഘപരിവാർ ബന്ധത്തെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അധികാരത്തിൽ വന്ന് അത് തമ്മിലടിച്ച് പോയി കഴിഞ്ഞ് അതിന് ശേഷമാണ് സംഘപരിവാറിനെ മാത്രം അത് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്കും താല്പര്യമുണ്ടായിരുന്നു, അവരുമായിട്ട് കൂടിച്ചേർന്ന് കൂടെ ഒരു വലിയ എന്തോ സംഘടിപ്പിച്ച് തിരിച്ച അധികാരത്തിൽ നിയമപരമായി അധികാരത്തിൽ വന്നിട്ട് തമ്മിലടിച്ച് പുറത്തു പോയിട്ട് പിന്നെ പ്രക്ഷോഭം നടത്തി അധികാരത്തിൽ വരാം എന്ന് വിചാരിക്കുന്ന ശുദ്ധമണ്ഡത്തിൽ നടക്കുന്ന കാര്യമുണ്ടല്ലോ. അപ്പൊ അതൊക്കെ ചരിത്രം യാഥാർത്ഥ്യമാണത്. ഞാനതിനോടൊന്ന് പിന്നെ കേസ് വഴിയാവുന്നു അങ്ങനെ വരാൻ പറ്റും. സംഘപരിവാർ കൂടെ രഥയാത്ര നടത്തിയെന്നും പറഞ്ഞ് ശിവരിയിൽ ഭരണമാറ്റം നടക്കും? നടക്കത്തില്ലല്ലോ. ശിവരിയിൽ കോടതി വിധി നടപ്പിലാക്കാൻ ആന്റണി തീരുമാനം എടുത്ത് SNDP ആവശ്യപ്പെട്ടിട്ടാണ്. അല്ലെങ്കിൽ ഒരിക്കലും ആന്റണി തയ്യാറാവത്തില്ല. എസ് എൻ ഡി പി ആവശ്യപ്പെട്ടതുകൊണ്ടാണ് അത് നടന്നത്. അതെനിക്ക് നേരിട്ട് അറിയാം. ഞാൻ ഗോവിനാഥ വക്കീലുമായിട്ടൊക്കെ സംസാരിച്ചാണ്. സർക്കാർ ഏറ്റെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ശാശ്വത സ്വാമി പോയി, പിന്നെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് നയനാറ് സ്വാധീനിച്ചു. നയനാറ് സ്വാധീനിച്ച് അവിടെ ധരിപ്പിച്ചതെന്താണ്? ഇപ്പം ഇത് സർക്കാർ ഏറ്റെടുത്തില്ലെങ്കിൽ ഇപ്പം ഇവർ അധികാരത്തിൽ വന്നു, ഇത് സംഘപരിവാറിൻ്റെ കീഴിലാവും ചെയ്യും. ഇങ്ങനെ ഒരു അതിനൊക്കെ ആള് മഹാ ദുസ്സാമർഥ്യമുള്ള ആളാണല്ലോ ഇത് അതിൻ്റെ ആളെന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? അപ്പോൾ അവരൊരു പ്ലാൻ ചെയ്തു, ശിവഗിരി സർക്കാർ ഏറ്റെടുക്കണം. അപ്പോൾ സർക്കാർ ഏറ്റെടുക്കണമെങ്കിൽ ഇവിടെ എന്തെങ്കിലും ക്രമസമാധാന പ്രശ്നം ഉണ്ടാവണം, എന്നാലേ ഏറ്റെടുക്കാൻ പറ്റും. അപ്പോഴാണ് ഇവിടെ അധികാരത്തേറിയത് തമ്മിൽ ചെക്കപ്പെടില്ലെന്നും മിനിറ്റ്സ് കൊടുക്കില്ലെന്നും പറഞ്ഞ് അങ്ങോട്ട് കൊണ്ടും വഴക്കുണ്ടായി. പ്രകാശാനന്ദ സ്വാമി വർക്കല അധികാരത്തിൽ കയറിയിരുന്നതിന് ശേഷം ഈ പ്രകാശാനന്ദ സ്വാമിയെ പോലെ ഇത്രയും ഒരു മർക്കട മുഷ്ടിയുള്ള ഒരു സ്വാമി വേറെ ഉണ്ടാകത്തില്ല. പ്രസിഡന്റായിരുന്നു കൊണ്ട് ബാക്കിയുള്ളവർക്കെതിരായിട്ട് വർക്കല പോയി വീണ്ടും കേസ് കൊടുത്തു, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് മിനിറ്റ്സിന് വേണ്ടി അത് വരുത്തിച്ചു. പ്രശ്നം ഇങ്ങനായി വരുമ്പോഴത്തേക്ക് ശാശ്വതാനന്ദ സ്വാമിയുടെ കൂട്ടത്തിലുള്ള ഒരു സ്വാമി അദ്ദേഹം ഇവിടെയുള്ള വർക്കലയുള്ള കുറെ ഗുണ്ടകളെയും കൊണ്ടുവന്നിട്ട് ഓഫീസിൽ കയറി അടിച്ചു തകർത്തു. അത് ഇതെല്ലാം എന്താണ് ഇവിടെ ഇന്റലിജൻസുകാരെ കൂടെ കൊണ്ടുവന്ന് നിർത്തി. അപ്പോൾ ഓഫീസ് അടിച്ചു തകർക്കുകയാണ്. ഞാനന്ന് ബ്രഹ്മേന്ദ്രിയിലെത്തിയിരിക്കുകയാണ്. ഓഫീസ് അടിച്ചു തകർക്കുന്നു. ഉടൻ തന്നെ അവിടെ ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടി. ഉടൻ തന്നെ മന്ത്രിസഭ കൂടി ശിവഗിരിയിൽ വലിയ ക്രമസമാധാന പ്രശ്നം. ഇത് ശാശ്വതാനന്ദ സ്വാമി ഉണ്ടാക്കിയാണ്. ഒരു സ്വാമിയുടെ നേതൃത്വത്തിലാണ് ഇത് അടിച്ചു തകർക്കുന്നത്. ബാക്കി ഇവർ തമ്മിൽ പ്രശ്നമുണ്ടെങ്കിലും ഉടൻ തന്നെ മന്ത്രിസഭ കൂടി ശിവഗിരി ഇവിടെ ഏറ്റെടുത്തു. ഇതാണ് രാഷ്ട്രീയം. ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ആ വഴിക്ക് പോയി, പിന്നെ കേസും കൊണ്ടുപോയി. വീണ്ടും കേസ് തീർന്നില്ലല്ലോ. പിന്നെ സുപ്രീം കോടതി ഇന്ന് വിധി വന്നാണ് അപ്പോ വീണ്ടും തിരിച്ചു വരുമ്പോഴത്തേക്ക് എന്റെ പിറകെ വന്നു. ഇവരെന്നെ സമീപിച്ച് എന്റെ പിറകെ ഈ ശിവരിമഠത്തില് എന്നെ സമീപിച്ചിട്ടുള്ള ഒരാളെ ഉള്ളൂ എല്ലാ സന്ദർഭങ്ങളിലും. ഞാൻ കൂടെ നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരേ ഒരാളെ ഉള്ളൂ. ആരാണെന്നറിയോ? വേറെ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. വിശുദ്ധാനന്ദ സ്വാമി എന്നും ഞാൻ നിൽക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരാളെ ഉള്ളൂ. വേറെ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ പത്മനെ പോയപ്പോഴും എൻ്റെ പുറകെ വന്നത് വിശുദ്ധാനന്ദ സ്വാമിയാണ്. സ്വാമി അവിടെ താമസിക്കരുത്, സ്വാമി മരുത്തുവാനവും താമസിക്കണം, അവിടെ താമസിക്കരുത്. ഞാൻ പറഞ്ഞു അതെനിക്ക് പറ്റത്തില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവൻ അപകടത്തിലാണ്. മനസ്സിലായോ? നമുക്ക് ഏറ്റവും വലിയ ജീവനല്ലേ, അത് കഴിഞ്ഞല്ലേ വേറെ എന്തും ഉള്ളു. ജീവനെക്കാളും വില പിടിപ്പോയ നമ്മളൊന്നും കാണുന്നില്ലല്ലോ. അപ്പോ അത് കഴിഞ്ഞ് പിന്നെ പല സന്ദർഭങ്ങളും വിശ്വനാഥ സ്വാമിയെ ബന്ധപ്പെട്ടിട്ട് ശിവഗിരിയിലേക്ക് വരണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ വന്നിട്ടില്ല. പിന്നെ പന്മന ഞാൻ സ്വയം വിട്ടുകഴിഞ്ഞപ്പോഴാണ് സ്വാമി വിളിച്ചപ്പോഴത്തേക്ക് ക്ലാസ് എടുക്കാൻ വന്നത്. അതിനു മുമ്പ് തന്നെ ഇവർ ഈ കോടതി വിധിയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ മെമ്പർ ആക്കാൻ വേണ്ടി അന്ന് ഈ കോടതി വിധിയോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു എല്ലാവരും തിരിച്ച്. കാരണം അതിനു മുമ്പ് എല്ലാവരും പുറത്താക്കിയിരുന്നു. വിശുദ്ധാനന്ദ സ്വാമി, ഈ ഋതംബരാനന്ദ സ്വാമി, ഇവരെല്ലാവരും ശിവഗിരി ഇതേ മെമ്പർഷിപ്പ് ക്യാൻസൽ ചെയ്ത് എല്ലാവരും പുറത്താക്കിയിരുന്നു. അപ്പോൾ കോടതി വിധിയിലുണ്ടായിരുന്ന ഇവരെയൊക്കെ തിരിച്ചെടുക്കാൻ എല്ലാവരെയും. അങ്ങനെ വീണ്ടും എൻ്റെ അടുത്ത് വന്നു വിശുദ്ധാനന്ദ സ്വാമി തിരിച്ച് മെമ്പറാവണമെന്ന് പറഞ്ഞു. അന്ന് ഇവരധികാരത്തിൽ വന്ന സമയത്ത് ഞാൻ പന്മനയിലാണ്. ഞാൻ പറഞ്ഞു ഇനി യാതൊരു കാരണവശാലും സ്വപ്നത്തിൽ പോലും ഞാൻ അവിടുത്തെ മുമ്പാവത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒരു പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്താൽ മാത്രം മതി, ഞാൻ ഒപ്പിട്ട് കൊടുക്കാൻ തയ്യാറായില്ല എന്നും. അങ്ങനെ പല സന്ദർഭങ്ങളിലും അപ്പോൾ ഞാൻ തയ്യാറായില്ല. കാരണം ഇതിൻ്റെ വാസ്തവസ്ഥിതി 100% സ്വാമിക്കറിയാം, അതുകൊണ്ടാണ് ഞാനിവിടെ ബോധപൂർവമായ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ഞാനിനി പെട്ടുപോയ ഒരാളാണെന്നുള്ള കാര്യം സ്വാമിക്ക് നല്ലോണം അറിയാം. അതുകൊണ്ടാണ് സ്വാമി എൻ്റെ ഞാൻ കൂടെ ഇവിടെ നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടു. അല്ല വേറെ ഒരു സ്വാമിക്കും അങ്ങനെ സ്വാമിക്ക് അങ്ങനെ സ്വാർത്ഥതയുള്ള ഒരാളൊന്നുമല്ല. ശിവഗിരിയുടെ താല്പര്യത്തിന് വേണ്ടി 100% നിൽക്കുന്ന ആളാണ്. പക്ഷെ എന്താണ്, ഒരു ടീം ലീഡറായി പ്രവർത്തിക്കുമ്പോൾ സ്വാമി പരാജയപ്പെട്ടു എന്നുള്ളതേ ഉള്ളൂ. അതാണ് പ്രശ്നം. ടീം ലീഡറായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാവരെയും അത് അതിവിടെ യോജിപ്പിക്കാനും പ്രയാസമാണ്. ആരെങ്കിലും വിചാരിച്ചാൽ യോജിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വലിയ പ്രയാസമാണ്, ആൾക്കാർ യോജിക്കത്തില്ല. കാരണം എന്താണ്, ഈ ശുഭരി എന്ന് പറയുന്നൊരു താല്പര്യമില്ല, എല്ലാവർക്കും വ്യക്തിപരമായ വിദ്വേഷങ്ങളാണ്. എന്നോട് ചിലർ വന്നിട്ട് പറയും, അയാൾ ഇങ്ങനെയാണ്, അയാൾ അത് ചെയ്തു, മറ്റേ ആൾ അത് ചെയ്തു, ഇത് ഇയാൾ ചെയ്ത്, ഇതൊക്കെ നിങ്ങളോടും പറയും. മനസ്സിലായോ? എന്നോടൊന്ന് പറയും, ആ സ്വാമി ഇങ്ങനെ ചെയ്തു, ഈ സ്വാമി ഇങ്ങനെ നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലുള്ള വ്യക്തിപരമായ വിരോധമാണ്. അപ്പം ഞാൻ പറഞ്ഞു, ശരി, ആ സ്വാമി ഇത് ചെയ്തു എന്നുള്ളതിന് നിങ്ങളിലെന്താ തെളിവ്? തെളിവ് കൊണ്ടുവരിക. തെളിവ് അതുണ്ട്, എവിടെ കാണിക്കും? അതിന്നു കാണിക്കാം. ശരി, ഇനി കാണിച്ചാൽ മതി. അടുത്തവണ വീണ്ടും വരും, ആ സ്വാമി അങ്ങനെ ചെയ്തിട്ടുണ്ട്, അവിടെ നിന്ന് മോഷ്ടിച്ചിട്ടുണ്ട്, മറ്റിടത്ത് അതിന് പോയി, ഇതിന് പോയി. പറഞ്ഞു, നിങ്ങൾ തെളിവുണ്ടോ? കൊണ്ടുപോവാ. ഇപ്പൊ ഈ തെളിവുകാരും എൻ്റെ അടുത്ത് ഒരു പരാതി പറയാനും വരാറില്ല. അപ്പം പണിയേയും നിർത്തി. നിങ്ങളെ കുറിച്ച്, നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഒന്ന് വേറൊരാളെ കുറിച്ച് ഒരു പരാതി പറഞ്ഞാൽ നേരിട്ട് ചോദിക്കാം, നിങ്ങൾ ഈ പറയുന്നതിന് വ്യക്തമായ തെളിവുണ്ടോ? പിന്നെ പരാതി പറയത്തില്ല. കാരണം ഈ പറയുന്ന മുഴുവൻ എന്താണ്, പരസ്പരമായ വ്യക്തി വിരോധങ്ങളാണ്. എന്തെങ്കിലും ഒരാളെ കുറിച്ച് സോളിഡായ ഒരു എവിഡൻസ് വെച്ചിട്ടല്ല ഇവർ സംസാരിക്കുന്നു. വെറുതെ ഇങ്ങനെ പറഞ്ഞ് ആൾക്കാരെ അതാണ് ഇതാണ് കൊലപാതകമാണെന്ന് വേണമെങ്കിലും പറഞ്ഞത്. കാരണം എന്താണ്, അവനോടുള്ള വ്യക്തി വിരോധം കൊണ്ട് അവനെ നശിപ്പിക്കുക ഏത് വിധേനെ. ഇവരുടെയൊക്കെ അടിസ്ഥാനപരമായി ചിന്തിച്ചാൽ മനസ്സിലാവും, അടിസ്ഥാനപരമായി എന്തെങ്കിലും ഒരു നിസ്സാര പ്രശ്നത്തിന്റെ പേരിൽ ആ വ്യക്തിയോടുള്ള വിദ്വേഷതയിൽ അവനപ്പുറം ഇവരുടെ കയ്യിൽ യാതൊരു തെളിവും ഇല്ല. അതാണ് ഈ ഇവിടെ കിടന്ന് ഈ കലാപം മുഴുവൻ ഉണ്ടാകും. ഇത് മനസ്സിലാക്കാൻ വയ്യാതെ ഇവർ പറയുന്ന ഒരു 10 തവണ നമ്മുടെ അടുത്ത് വന്ന് പറയുന്ന കേൾക്കുമ്പോൾ നമുക്കും തോന്നും, അപ്പം എന്തെങ്കിലും കാണും, ഇങ്ങനെ പറയൂ, നമ്മളും അവൻ്റെ പുറകെ പോകും. ഒരു പറയുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങളുടെ കയ്യിൽ വ്യക്തമായ തെളിവുണ്ടോ? ഒരാൾ വന്ന് പറഞ്ഞു, ഇന്ന സ്വാമി കുറെ പൈസ മോഷ്ടിച്ചു. ഞാൻ പറഞ്ഞു, ശരി, ഈ സമയം മോഷ്ടിച്ചതിന് തെളിവ് ഉണ്ട്, എൻ്റെ കയ്യിൽ തെളിവുണ്ട്, എന്നാ കൊണ്ടുപോവാ. അത് ഞാൻ കൊണ്ടുവരാം. എവിടെ? ഒരു പേപ്പറിൽ. ശരി, ഇത്ര പൈസ മോഷ്ടിച്ചെന്ന് എഴുതിത്തന്നാൽ തെളിവാകും. അത് കണ്ടാൽ തിരിച്ചറിയാനുള്ള ബോധം നമുക്ക് വേണം. അങ്ങനെ ഒരാൾ ഒരു പേപ്പറിൽ കുറെ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പൊ അത് തെളിവാണോ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ, തെളിവാണെന്ന് പറഞ്ഞാൽ എന്താണ്? തെളിവെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എടുത്തു കാണിക്കുന്നതല്ല തെളിവെന്ന് പറഞ്ഞാൽ, അത് കുറ്റം തെളിയിക്കുന്നതാണ്. തെളിവെന്ന് പറയുന്നതാണ്, കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞാൽ അത് തെളിവാകും. മനസ്സിലായോ? നിങ്ങളുടെ പേരിൽ ഒരു കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ആ കുറ്റം തെളിയിക്കുന്നതാണെങ്കിലേ അതിനെ തെളിവെന്ന് പറയാൻ പറ്റും. അപ്പോൾ തെളിയിക്കാത്തതാണെങ്കിൽ എന്താണ്? അത് വെറും ആരോപണം മാത്രമാണ്. അതുകൊണ്ട് കുറ്റം തെളിയിക്കാൻ പറ്റത്തില്ല ഇങ്ങനെ. അപ്പോൾ പിന്നെ എങ്ങനെയാ ഇത്രയും ഉള്ളിൽ രാഗദ്വേഷങ്ങളും വ്യക്തിവിദ്വേഷവും വെച്ചുകൊണ്ട് ഇരിക്കുന്ന ഇവരെ ആർക്ക് യോജിപ്പിക്കാൻ പറ്റും? യോജിപ്പിക്കാനും പ്രയാസമാണ്. അതാണ് പ്രശ്നം. അതുകൊണ്ട് നമ്മൾ ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലും ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെങ്കിൽ, നമ്മുടെ കയ്യിൽ വ്യക്തമായ തെളിവുണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ പറയാവൂ. എന്നാൽ പിന്നെ അത് ആരോപണമല്ല, അത് കുറ്റമാണ്, വെറും ആരോപണമല്ല. അതില്ലാത്തടത്തോളം കാലം നമ്മൾ ഒരിക്കലും ഒരു വ്യക്തിയെക്കുറിച്ച് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് വെറുതെ ആൾക്കാരെ എയറിൽ നിർത്തിക്കൊണ്ട് സംസാരിക്കും. അതാണ് ഇവിടുത്തെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം. ആരെയും മോശമായി ചിത്രീകരിച്ചുകള്. ചിലർക്ക് അതൊരു മനോരോഗം പോലെ ആയിട്ടുണ്ട്. ഇപ്പം ഇവിടുത്തെ ചില സ്വാമിമാർക്ക് ഇപ്പം അതൊരു മനോരോഗമായി മാറിയിരിക്കുകയാണ്. ഇഷ്ടമില്ലാത്തവരെ മുഴുവൻ അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക, നിരന്തരം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ആൾക്കാരുടെ മനസ്സ് മാറ്റി. എന്തറിഞ്ഞിട്ടാണത് പറയുന്നത്? വേണമെങ്കിൽ അവർ എഴുതിയും തരും, ഇതാണ് തെളിവ്. എഴുത്തെന്നാ തെളിവാകും. അത് നമ്മളിത് പറയുമ്പോഴേ നമ്മുടെ ചുറ്റുപാടും എന്താ നടക്കുന്നുള്ളൊരു ബോധം വേണം, എന്താണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അതുകൂടെ പറഞ്ഞു. ഞങ്ങളുടെ കയ്യിൽ വ്യക്തമായ തെളിവുണ്ടോ? ശരിയാണ്. പിന്നെ നമുക്ക് വേറെ ആരുടെയും ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അതാണ് പറയുന്നത്, ഏത് കാര്യമായാലും ശരി, നമുക്ക് ഫിലോസഫി ആയാലും ശരി, നമുക്ക് സ്വയം ബോധ്യപ്പെടണം. വേറെ ആൾ പറഞ്ഞുകൊണ്ട് ബോധ്യപ്പെടുകയല്ല, സ്വയം ബോധ്യപ്പെടണമെങ്കിൽ വ്യക്തമായ തെളിവ് നമ്മുടെ കയ്യിൽ വേണം. എന്താ അങ്ങോട്ട് പോയത്? എന്ത് പറഞ്ഞപ്പോഴങ്ങോട്ട് പോയത്? കോടതി വിധിയിൽ എങ്ങനെയാ പോയത്? എല്ലാരും അതിലങ്ങ് മുഴുകിപ്പോയി. അതായത് ഞാൻ പറഞ്ഞതാണ്, ഒരു കാര്യത്തെ പ്രായോഗികമായി മനസ്സിലാക്കും. ഒരു അനുകമ്പയെ പ്രായോഗികമായി നടപ്പിലാക്കി എന്ന് പറയുമ്പോൾ ആ ഗുരുവിന്റെ പ്രവൃത്തികളിൽ മൊത്തം അനുകമ്പ ഉണ്ടായിരുന്നു. അനുകമ്പയിൽ നിന്നുകൊണ്ടാണ് അത് ചെയ്തത്. ഗുരു നടപ്പിലാക്കിയല്ല, അങ്ങനെയായിരുന്നു. ഗുരു പ്രവർത്തിച്ചത് സമൂഹത്തിലാണ്. സമൂഹത്തിലങ്ങനെ അങ്ങേയറ്റത്തെ വൈരുദ്ധ്യത്തിൽ നിൽക്കുന്ന സമൂഹത്തിൽ, ജാതീയമായി അങ്ങേയറ്റം പിരിഞ്ഞു നിൽക്കുന്ന സമൂഹങ്ങളിൽ നിന്നുകൊണ്ടാണ് പ്രവർത്തിച്ചത്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ഏത് സമയവും അതൊക്കെ ഒരു പൊട്ടിത്തെറിയായിട്ട് മാറാം എന്നുള്ള ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നു ഇവിടെ. അങ്ങനെ സംഘർഷം ഉണ്ടാകാതിരിക്കുക എന്ന് പറയുന്നതാണ് അനുകമ്പ എന്ന് പറയുന്നത്. താൻ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങളെ കൊണ്ടെത്തിക്കുക, എന്നാൽ ജനങ്ങൾ തമ്മിൽ, കാരണം അന്ന് രണ്ട് വിഭാഗമാണ്, എന്താണ് ജനങ്ങളെ മേളിലെ അറ്റത്തു നിന്ന് താഴെ അറ്റം വരെ നോക്കിക്കഴിഞ്ഞാൽ മർദ്ദിതര് മർദ്ദകരി രണ്ട് വിഭാഗമേ ഉള്ളൂ. അടി കൊള്ളുന്നവരും അടിക്കുന്നവരും, അതേതെങ്കിലും ഒരു വിഭാഗമല്ല. നമ്മുടെ ഇയാളുടെ കെ ബാലകൃഷ്ണന്റെ പുസ്തകത്തിൽ അന്നത്തെ ചരിത്രത്തെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ്, പുലയരിൽ നിന്ന് ഈഴവർക്ക് പറഞ്ഞിരിക്കുന്ന 32 അടിയാണ്. അപ്പൊ ഈ അടി ഈ 32 അടി കുറഞ്ഞു പോയി എന്ന് പരാതി പറയുന്നവരായിരുന്നു അന്നത്തെ ഈഴവർ. കുറച്ചുകൂടി അടി കൂട്ടണമെന്നുള്ളതാണ് കാരണം. ഈ 32 അടി കുറഞ്ഞു പോയപ്പോൾ നമ്മളും കുറഞ്ഞു പോയി എന്നാണ് അവർ വിചാരിക്കുന്നത്. മനസ്സിലായ? നായന്മാരിൽ നിന്നുള്ള അടിയപ്പോ 97 അടിയോ മറ്റോ ആണ്. അപ്പം ഞങ്ങൾക്ക് 32 അടിയേ ഉള്ളൂ. അപ്പം ഞങ്ങളാരായി? ഇത് കൂട്ടണമെന്ന് അന്ന് വാദിച്ചിരുന്നവരാണ്. ഇതായിരുന്നു കേരളത്തിന്റെ സ്ഥിതി. മനസ്സിലായോ? ഇങ്ങനെയുള്ളൊരു സമൂഹത്തിൽ എന്ന് വെച്ചാൽ അത്യന്ത വൈരുദ്ധ്യത്തിലാണ്, പരസ്പരം ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ തയ്യാറല്ലാത്ത ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തെയാണ് ഗുരു പരിഷ്കരിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് ഒരു സംഘടന തന്നെ വളരെ എളുപ്പമാണ് ഒരാക്രമണം സംഘടിപ്പിക്കാനൊക്കെ. അപ്പോൾ ഒരു തീപ്പൊരി വീണാൽ അതൊരു കാട്ടുതീയായി മാറും. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാതെ ഈ അവരുടെ കൂടെ അംഗീകാരം പിടിച്ചു പറ്റിക്കൊണ്ടാണ് ഗുരു പ്രവർത്തിച്ചത്, സംഘർഷത്തൊഴിയായിക്കൊണ്ട്. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് പിൽക്കാലത്തൂടെ നടന്നതെന്താണ്, കാര്യങ്ങൾ സംഘർഷത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചു. എന്തേ, ഗുരു ജീവിച്ചിരുന്നപ്പോഴും ഗുരുവിന്റെ പേരിലും കേസും കോടതിയും നടപടികളൊക്കെ ഉണ്ടായിരുന്നു. ഗുരുവിന്റെ പേരിലും കോടതിയിൽ കേസുണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായി, അതങ്ങനെയാണ് സമൂഹത്തിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ കോടതി നിയമ നടപടികളൊക്കെ പല ഭാഗത്തുനിന്നും ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അങ്ങനെ വരുത്താൻ പറ്റും. പക്ഷെ എന്ന് വിചാരിച്ചാൽ അതിനെയൊക്കെ നേരെ സംഘർഷത്തിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ ജയിക്കുക, അതൊക്കെ പ്ലാൻ ചെയ്ത് ചെയ്യുക, വളരെ ആസൂത്രിതമായി. നിയമത്തിൻ്റെ വഴി പോയാൽ വിജയം സാധ്യമല്ലെന്ന് പറയുമ്പോൾ അക്രമത്തിൻ്റെ പാതയിലൂടെ പോവുക. ഗുരുവിന്റെ ശിഷ്യന്മാർ ചെയ്ത കാര്യമാണ് ഞാൻ പറഞ്ഞു. നിയമത്തിന്റെ വഴി കൂടെയാണ് പോകേണ്ടത്. എന്തുകൊണ്ട്? നമ്മളെല്ലാം ഭരണഘടനയ്ക്ക് വിധേയരായി ജീവിക്കുന്നവരാണ്. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തെ നമ്മൾ തിരിച്ചറിയുമ്പോൾ അതിന്റെ പരിഹാരമെന്ന് പറയുന്നത് നിയമപരമായ മാർഗമാണെങ്കിൽ പോകാം, വെറുതെ കേസ് കൊടുക്കാൻ പോവുകയല്ല. നിയമപരമായ മാർഗമാണെന്നറിഞ്ഞ ആ വഴിക്ക് പോകാം. പക്ഷെ അങ്ങനെ പോയാൽ വിജയം കിട്ടില്ല എന്ന് പറയുമ്പോഴാണ് ഞാൻ വിഴിഞ്ഞത്തിന്റെ ഉദാഹരണം പറഞ്ഞത്. ശബരിമലയിൽ സംഭവിച്ചതാണ്. അതൊക്കെ ഇതിന് ശേഷമാണ്. ഇപ്പൊ കോടതി വീതികളെ ജല്ലിക്കെട്ടി സംഭവിച്ചതാണ്. ഇവിടെ എല്ലായിടത്തും അതിന് മാതൃക ഇവിടെയാണ്. പക്ഷെ ഇവിടെ അത് വിജയിച്ചില്ല, ഇവിടെ അത് പരാജയപ്പെട്ടു. കാരണം ഹൈക്കോടതി വളരെ ഉറച്ചു നിന്നു, നടപ്പിലായേ പറ്റൂ നിയമം എന്നൊരു നിന്നു. പിന്നെ അന്നെന്താണ് ആ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, നിയമം നടപ്പിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയില്ല. ഇത് അധികാരത്തിന് വേണ്ടി, തൻ്റെ കയ്യിൽ ഇതിരിക്കണം എത്ര കാലം. നമ്മളൊക്കെ എന്നാ എപ്പോഴും ചത്തുപോകുന്നതെന്നും വല്ല ഗ്യാരണ്ടിയുണ്ട്? പത്ത് അറുപത് വയസ്സായ മനുഷ്യരാണ് ഈ അധികാരം കൈയിരിക്കാൻ വേണ്ടി ഇത്രയും അക്രമങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നത്. അക്രമം ഓർഗനൈസ് ചെയ്യണം. എങ്ങനെ? ആരുടെ? അല്ല, എല്ലാ ഇവിടുത്തെ എന്തൊക്കെ കൃത്രിമമായി നടന്നിട്ടുണ്ടോ അതെല്ലാം ഒരൊറ്റ ആളാണ്. വേറെ വേറെ ഈ ബാക്കിയുള്ള സ്വാമിമാരൊക്കെ ഒരു കണക്കി പാവങ്ങളാണ്, അവർക്ക് അറിയത്തില്ല. ചാടിക്കളിക്കടാ കൊച്ചുരാമ എന്ന് പറഞ്ഞ ചാടിക്കളിക്കും, അത്രയേ ഉള്ളൂ. വേറെ കുറച്ച് ചിന്തിക്കാൻ കഴിവുള്ളവരെയൊക്കെ അടിച്ച് അവരെയൊക്കെ പുറത്താക്കും. മനസ്സിലായോ? ഫിലോസഫിയൊക്കെ കയ്യിൽ ഇഷ്ടം പോലെയുണ്ട്. അതോടുകൂടി എനിക്ക് ഫിലോസഫിയോടുള്ള ബഹുമാനമൊക്കെ പോയി. അതുവരെ ഞാൻ എനിക്ക് ഫിലോസഫിയോടെ ഒരു ബഹുമാനം ഉണ്ടായിരുന്നു. കാരണം ഈ ഫിലോസഫി കൈ വെച്ചിട്ടാണ് ഇത് മുഴുവൻ ചെയ്യുന്നത്. അതിപ്പോ കണ്ടിടത്തോളം ചിലരെയൊക്കെ എന്തൊക്കെ ആവേശിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ഇനിയിപ്പോ അത് കാലം തെളിയിക്കണം. ഞാൻ ഉറപ്പിച്ചൊന്നും പറയുന്നില്ല, എനിക്കറിയാൻ വയ്യാത്ത കാര്യം ഉറപ്പിച്ച ഞാൻ പറയുന്നില്ല. എന്നാലും ചിലർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ വഴിയായിരുന്നു ശരിയെന്ന്. അന്നുപോലെ എൻ്റെ ഉള്ളിലൊരു പേടിയുണ്ട്, നേരെ ആകത്തില്ലല്ലോ ഇതെന്ന് എന്നെ മുഖത്ത് നോക്കി പറഞ്ഞു. മനസ്സിലായോ? ഇതൊക്കെ നേരിട്ട്, അതായത് ഇപ്പൊ ഞാനീ പറയുമ്പം നിങ്ങളൊക്കെ ചിരിച്ചോണ്ടിരിക്കുന്നു, ഞാൻ പറയുന്നത് ശരിയാണെന്ന് ധരിക്കുന്നു. ഇതേ രീതിയിൽ ഞാൻ മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എന്റെ മുമ്പേ ഇരുന്ന് ശരിയാണെന്ന് പറഞ്ഞ് തടവിലേക്ക് ചിരിച്ചവരാണ് ഇപ്പം എവിടെ നിൽക്കുന്നത്? ഇപ്പൊ ഗോതയിൽ ഇറങ്ങിയിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇത് നാളെ നിങ്ങളിൽ നിന്ന് ഞാൻ ഇതൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളൂ. എങ്ങനെ? ആ ആ രീതി ഉപയോഗിക്കുക. അത് കലക്കി തെളിയിച്ച് കണ്ടല്ലേ എങ്ങനെയാ തെളിഞ്ഞതെന്ന്? കലക്കി തെളിയിച്ച് ആ അക്കണം ഉപയോഗിക്കുക അതുകൊണ്ടായ ഇതിവിടെ ചെയ്ത് ഇതിന് നമ്മൾ സാക്ഷിയായിരുന്നു. പക്ഷെ ഞാൻ എന്നെ കുറിച്ച് തന്നെ ഞാൻ വിമർശനാത്മകമായി ചിന്തിക്കുമ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് ഇതിനെ ന്യായീകരിക്കുന്നവർ പറയുന്ന കേൾക്കുമ്പോഴേ നമുക്കും തോന്നും ഒരു പക്ഷെ ഇതൊക്കെ ഇതിന്റെ ഭാഗമായിരിക്കാം. പണ്ട് ധർമ്മയുദ്ധം നടന്നില്ലേ, അപ്പൊ ഇതും ഇതിന്റെ ഭാഗമായിരിക്കാമെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. ഇതൊക്കെ ചിലപ്പോൾ കലങ്ങിത്തെളിയാനായിരിക്കും. പക്ഷെ നമ്മൾ അത്ര ഷാർപ്പല്ല, അതുകൊണ്ട് വളരെ പതുക്കെ നമ്മുടെ ബുദ്ധി തെളിയുന്നത്. എന്റെ കാര്യം അങ്ങനെയാണ്, കുറെ കാലം ഇതൊക്കെ കണ്ടു നിന്നപ്പോഴാണ് എന്റെ എനിക്കും കത്തിയത്, ഇതല്ലല്ലോ ഇതിന്റെ വഴി എന്ന് വെച്ചാ ഇത് കണ്ടുകണ്ട് ഇതിൽ ഞാൻ ഭാഗഭാക്കായില്ലെങ്കിലും ഇതൊക്കെ ശരിയെന്നുള്ള ധാരണയിൽ ഞാൻ കുറെ കാലം ജീവിച്ച ആളാണ്. ഇങ്ങനെയൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ഇത് നടക്കേണ്ടത്. വളരെ താമസിച്ചാണ് തിരിച്ചറിഞ്ഞത് ഇതല്ല ഇതിന്റെ വഴി, അക്രമമല്ല എന്നുള്ളത്. ഇതെല്ലാവർക്കും അറിയാമല്ലോ അനുകമ്പയാണെന്ന്, അനുകമ്പയാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ പരിഹാരമാവുന്നില്ല, ഇതാർക്കും അറിയാൻ വയ്യാത്ത. എങ്ങനെ? പിന്നെ ഇതെങ്ങനെ വന്നത് ഇതൊക്കെ? അത് ഈ ഇപ്പൊ ഈ നടക്കുന്ന സംഭവങ്ങളുടെ പ്രധാന കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാകുന്നത്, ഞാൻ കൂടുതലായാലും ഡീപ്പായിട്ടൊന്നും പോയി അന്വേഷിക്കാനൊന്നും പോയിട്ടില്ല. അപ്പോ ഒരു വിഹഗ വീക്ഷണത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മുടെ ഇവിടുത്തെ ഈ സ്വാമിമാർക്ക് ഈ കാര്യങ്ങൾ ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ മറ്റു കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുപോകുന്നതിനുള്ള പ്രാപ്തിയില്ല, ശേഷിയില്ല. മനസ്സിലായി? അപ്പോ ഈ ശേഷിയില്ലാതെ വരുമ്പോഴത്തേക്ക് ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ ആവശ്യത്തിൽ കൂടുതൽ ആശ്രയിക്കും. ആവശ്യത്തിൽ കൂടുതൽ ആശ്രയിക്കുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവർക്ക് വിനയായിത്തീരും. ഇതാ സംഭവിക്കുന്നു. ഇപ്പൊ ഈ അടുത്ത ദിവസം ഒരു സംഭവം നടന്നു, ഇന്നലത്തെ വാർത്തയായിരുന്നു. അതായത് ഒരു മുസ്ലിം, നിങ്ങൾ വായിച്ചായിരുന്നു അത് അറിഞ്ഞു, കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു മുസ്ലിം വേഷം മാറി ഒരു ഹിന്ദു പേര് സ്വീകരിച്ച് ഒരു പെണ്ണിനെ വശീകരിച്ച് അതിലൊരു കുട്ടിയുണ്ടായി. അങ്ങനെ എന്നിട്ട് ഇയാൾ ഗൾഫിൽ പോയി, ഭാര്യയായിട്ട് ഇവള് കൂടെ കഴിയുകയാണ്, ഇവള് ഹിന്ദു എന്നാണ് അവള് വിചാരിച്ചിരിക്കുന്നത്. അപ്പോ നമ്മളെ സ്വാമിമാരിപ്പോ ആ പെണ്ണിന്റെ അവസ്ഥയിലാണ്. അത് വിശദമായിട്ട് പറഞ്ഞുതരാം. ഈ കുട്ടി ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ദേവൻ ഇടയ്ക്ക് ഗൾഫിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് ഈ സംഗതി പൊളിഞ്ഞു. അവന് വേറെ ഭാര്യയുണ്ട്, മുസ്ലിമാണ്. അപ്പോ അവന്റെ ഭാര്യയും ഇതറിഞ്ഞു, മറ്റവന്റെ ഭാര്യ അറിയാതിരിക്കുകയാണ്. അങ്ങനെ അവളുടെ അടുത്ത് പറഞ്ഞു ഇനി ഇത് തുടരാൻ പറ്റില്ല, കാരണം ഇവള് ഹിന്ദുവായാ ജീവിക്കുന്നത്, മറ്റവൾ സമ്മതിക്കത്തുമില്ല. അപ്പൊ അവളോട് പറഞ്ഞ് അവള് സമ്മതിക്കില്ല. അവള് പറഞ്ഞ് അണ്ണയില്ലാതെ എനിക്കൊരു ജീവിതമില്ല, ശരി എന്നാ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി. ഇവിടെ ഈ കോവളത്തോപ്പുറത്ത് ഇവിടെ ഒരു കടൽ തീരത്തെ അവളെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ചെന്നിട്ട് ഇവൻ തീർത്തും പറഞ്ഞു, എന്താണ് യവനെന്ന് പറയുന്നത് നമ്മുടെ സ്വാമിമാരാശ്രയിക്കുന്ന ആൾക്കാരുടെ ആയിട്ട് നിങ്ങൾ ചിന്തിച്ചോണം, അവർ മനസ്സിൽ കണ്ടുപോകണം. യവളെന്ന് പറയുന്നതാണ് നമ്മുടെ സ്വാമിമാര്. അപ്പോൾ അവിടെ ചെന്നിട്ട് യവൻ പറഞ്ഞു അത് പറ്റില്ല, ഇനി മുമ്പോട്ട് പോകാൻ പറ്റില്ല, എൻ്റെ ഭാര്യ ഒരിക്കലും ഇത് യോജിക്കില്ല, അതുകൊണ്ടൊരു കാര്യം ചെയ്യണം, നീ പിരിഞ്ഞു പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ അവള് പറഞ്ഞു അണ്ണ ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല, ജീവിച്ചാലും അണ്ണനോടൊപ്പം മരിച്ചാലും അണ്ണനോടൊപ്പം. അവൾ പറഞ്ഞതാണ് എല്ലാം. പോലീസ് ചോദ്യം ചെയ്തപ്പം വെളിയിൽ വന്ന കാര്യങ്ങളാണ്, അത് കഥയല്ല. ശരി, അങ്ങനെയാണോ? ജീവിച്ചാലും അണ്ണനോടൊപ്പം മരിച്ചാലും അണ്ണനോടൊപ്പം. അവനൊന്ന് ആലോചിച്ച് ശരി എന്നാ വാ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഇവളെ കൂട്ടി ആ കടൽ തീരത്ത് പോയി ഒരു ഉയർന്ന ഭാഗത്ത് ചെന്നിരുന്നു. എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചില്ല. അവൻ എന്ത് ചെയ്തു, ഇവളെയും ആ കൊച്ചിനെയും കൂടെ ഒരു തള്ളം അങ്ങോട്ട് വെച്ചുകൊടുത്തു. അവളും കടലിൽ പോയി, പിന്നെ ദൂരെ എവിടെയാണ് പൊങ്ങിയത് രണ്ടും. അപ്പോ നമ്മുടെ സാമ്യാര് പറയുന്നതും ഈ ഇവരോട് പറയണം, അണ്ണനെ കൂടാതെ ജീവിച്ചാലും എണ്ണം വേണം, മരിച്ചാലും എണ്ണം വേണം. ഇവര് ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ഇവര് ഇവർക്ക് കഴിവില്ലാത്തതുകൊണ്ട് ഇതിവരെയൊക്കെ കേൾപ്പിച്ചു കൊടുക്കണം. ഇവരെ അത് ഇവർക്ക് കഴിവില്ലാത്തതുകൊണ്ട് ഇവർ ഈ അണ്ണനോട് പറയുന്നത് എന്താണ്? അണ്ണൻ ജീവിച്ചാലും എണ്ണം വേണം, മരിച്ചാലും എണ്ണം വേണം. അപ്പം അണ്ണൻ എന്ത് ചെയ്യും? ഇവരെ പതുക്കെ വരെ തള്ളു വെച്ചു കൊടുക്കും. അവസാനം ഇപ്പോൾ അണ്ണനും പെട്ട് എവളും ചാകുകയും ചെയ്ത് രണ്ടു കൂട്ടരും പെട്ട്. മനസ്സിലായോ? ഇത് കഴിവില്ലായ്മയാണ് ശരിക്കും. എന്ന് വെച്ചാൽ നമ്മളങ്ങനെ ഡിപ്പെൻഡാകാൻ പാടില്ല, അങ്ങനെ അത്രമാത്രം ആരിലും ഡിപ്പെൻഡാകാൻ പാടില്ല. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഓഫീസിൽ ഒരു പ്യൂണിനെ വെച്ചു അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നാളെ അവൻ ഇല്ലാതെ വന്നാൽ എൻ്റെ പ്യൂണില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്തോളെന്ന് പറയുന്നതിൽ എന്താ യുക്തിയുള്ളത്? താൻ തന്നെ നിയമിച്ച ഒരാള്, തൻ്റെ സെർവൻ്റായിരിക്കുന്ന ആള് അവനില്ലെങ്കിൽ ഞാനില്ല എന്ന് പറയുന്നത് ഈ പെണ്ണ് പറഞ്ഞതുപോലെയാണ്. എന്താണ്? ജീവിച്ചാലും അണ്ണനോടൊപ്പം മരിച്ചാലും അണ്ണന്. ഇപ്പം അണ്ണ എവിടെയായി? ജയിലിലായി. അണ്ണ ഇപ്പം ജയിലിൽ കിടക്കണേ. എവിടെ എവിടെയാ? പരലോകത്ത്. ഇതാണ് ഇവിടുത്തെ കഥ, ഇതാണ് ഇവിടുത്തെ കഥ. അങ്ങനെ അത് ഈ പരിശീലനത്തിന് പ്രശ്നമല്ല ഇല്ല എന്ന് വെച്ചാ ഇവരുടെയൊക്കെ ആഗ്രഹങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടത്തെ കയ്യിൽ ഒരു താക്കോല്, വലത്തെ കയ്യിൽ ഒരു കഥോല്, രണ്ട് കക്ഷത്ത് പോരെ താക്കോല്, ഇങ്ങനെയൊക്കെ ഇവിടെ നടക്കുന്നതാണ് എന്ത് ഒരു ഗമ. ഇതാണ് പ്രശ്നം. നിങ്ങൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എല്ലാം പൊളിക്കുമെന്നാണല്ലോ തോന്നുന്നത്. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പൊ നമ്മൾ ആരെങ്കിലും വച്ചു കഴിഞ്ഞാൽ ഇപ്പൊ അവൻ ചെയ്യുന്ന എല്ലാ വേണ്ടാധീനത്തിനും എന്തുവരും? അവനെ ഡിപ്പെൻഡ് ചെയ്ത അവനെ വയ്ക്കുന്നവനും ഉത്തരവാദിയാകും. ഇതാ സംഭവിക്കാൻ പോകുന്നു. അയാൾ ചെയ്യുന്നതിന് ഉത്തരവാദിയാവും. അയാൾ എന്തും ചെയ്യും, കാരണം അയാൾക്ക് കുറച്ച് ദിവസം ഇയാളെ കൂടെ നിന്ന് പ്രവർത്തിക്കുമ്പോൾ മനസ്സിലാവും ഇവൻ കാശിനും ഉള്ളാത്ത യൂസ്ലെസ് ആണെന്ന് അവന് മനസ്സിലാവും. മനസ്സിലായോ? അത് മനസ്സിലാകുമ്പോൾ അവൻ എന്ത് ചെയ്യും? ഇയാളും മുതലാകാശം വയ്ക്കും. അപ്പൊ പിന്നെ അവിടെ ബ്ലാക്ക് മെയിലിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും വരും. ബ്ലാക്ക് മെയിലിംഗ് നടക്കും, പൊളിറ്റിക്കൽ ബ്ലാക്ക് മെയിലിംഗ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ നടക്കും. നടക്കുമ്പോൾ എന്ത് ചെയ്യും? പെട്ടുപോകും. ഇതാ സംഭവിക്കുന്നത്. നാളെ നിങ്ങൾക്കെങ്കിലും ഇത് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയും. അങ്ങനെയൊന്നും നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യരുത്. നമ്മൾ ഒരാളെ വച്ചു കഴിഞ്ഞാൽ അവനില്ല വേറൊരാളെ വച്ചാലും നിൽക്കാൻ നമുക്ക് കഴിയണം. അതാ വേണ്ടത്. അങ്ങനെയുള്ളൊരു കപ്പാസിറ്റി വേണം, ഇല്ലെങ്കിൽ ഇതിനൊന്നും പോകരുത്. പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാനുള്ള ആഗ്രഹം എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. പിന്നെ ഇതിലൊക്കെ എവിടെയാണ് ശരി, എവിടെയാണ് തെറ്റ്, ഏതാണ് ന്യായം, ഏതാണ് അന്യായം, നമുക്കൊന്നും അറിയത്തില്ല. അറിഞ്ഞുകൊണ്ടല്ല ഞാൻ പറയുന്നത്. മൊത്തം ഈ കാര്യങ്ങളുടെ ഒരു കിടപ്പ് വശം ദൂരെ നമ്മൾ കാണുമ്പം മനസ്സിലാക്കുന്ന ഇങ്ങനെയൊക്കെയാണ്. എവിടെയാണ് തകരാറുകൾ പറ്റുന്നത് നമുക്ക് എന്നുള്ളത് ഇങ്ങനെ കണ്ട് മനസ്സിലാക്കുമ്പോൾ തോന്നുന്നതാണ്. ഇതെല്ലാം അങ്ങനെ ഓവർ ഡിപ്പെൻഡൻസി വരുന്നു. അമിതമായി മറ്റുള്ളവരെ ആശ്രയിക്കും. മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും, കാരണം നമുക്ക് പല കാര്യങ്ങളെക്കുറിച്ചും അറിവില്ല. അപ്പം അറിവുള്ള ആൾക്കാരെ നമുക്ക് വയ്ക്കേണ്ടി വരും. പക്ഷേ അങ്ങനെ വയ്ക്കുമ്പം തന്നെ എന്താണോ ഈ ജീവിച്ചാലും അണ്ണനോടൊപ്പം മരിച്ചാലും അണ്ണനോടൊപ്പം എന്നുള്ള ഈ ഡയലോഗ് പാടില്ല. ആശ്രയിക്കുന്ന ആളിന് ഇപ്പോൾ ഈ കഴിവെന്ന് പറയുന്നതേ ശേഷി. ഈ ശേഷി പലരും പല രീതിയിൽ അളക്കുന്നു. ചിലർ ഈ ശേഷി എന്ന് പറഞ്ഞാൽ അവർ സ്വയം വിചാരിച്ചിരിക്കുന്നു ഒരുപാട് കൃത്രിമമായ കാര്യങ്ങൾ ചെയ്യുകയും കുരുക്ക് ബുദ്ധികൾ ഉപയോഗിക്കുന്നതാണ് ശേഷി എന്നാണ്. മനസ്സിലായോ? ഇതാണ് ശേഷി എന്ന് ധരിച്ചിട്ടുണ്ട്. ഇതിവിടുത്തെ പഴയ ലീഡറും ധരിച്ചിരുന്ന അതാണ്. എന്താണ്? നമ്മൾ ഒരുപാട് കുരുക്ക് ബുദ്ധികളും കൃത്രിമ ബുദ്ധികളും ഉപയോഗിക്കുന്നതാണ് ശേഷി. അതല്ല, ഒരു അഡ്മിനിസ്ട്രേഷനിൽ ഒരു കാരണവശാലും അംഗീകരിക്കാത്ത കാര്യമാണ് ഈ വക്രബുദ്ധികളും കുരുക്ക് ബുദ്ധികളും ഒക്കെ. അങ്ങനെ അഡ്മിനിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞാൽ പൊതുവെ നിങ്ങൾക്കും തോന്നി ഇവർ ഈ കുരുക്ക് ബുദ്ധികളൊക്കെ കാണുമ്പോൾ ഇങ്ങനെയാണ് ഭരിക്കേണ്ടത്. അങ്ങനെയല്ല, ഭരണം സക്സസ് ആവണമെങ്കിൽ അവിടെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം. വലിയ കമ്പനികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നവർ അവരുടെ സ്റ്റാഫിനോടൊക്കെ അവരുടെ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രെയിറ്റാണ്. നീ ഇന്ന വർക്ക് ചെയ്യുക, ഇത്ര മണിക്കൂർ ചെയ്യുക, ഇന്ന രീതി ചെയ്യുക, അതിനപ്പുറം അവർ ചെയ്യേണ്ട കാര്യമില്ല. കൃത്രിമങ്ങളിലൂടെയൊക്കെയാണ് പോകുന്നതെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ, ഞാൻ നിങ്ങളെ കൊണ്ട് ഒരു വേണ്ടാധീനമായ നിയമവിരുദ്ധമായ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളെ ചെയ്യാൻ പ്രേരിപ്പിച്ചു കഴിഞ്ഞാൽ നാളെ അവൻ അത് തന്നെ എന്നോടും കാണിക്കും. മനസ്സിലായോ? നിങ്ങൾ എന്നോടും അത് തന്നെ കാണിക്കും. അപ്പോൾ ഞാൻ നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യിക്കുന്നോ ആ ഇത് തന്നെ അവൻ എന്ത് ചെയ്യും, ഇങ്ങോട്ട് കാണിക്കും. അതുകൊണ്ട് ഒരു കമ്പനിയിൽ താഴെയിരിക്കുന്ന ആൾക്കാരെ കൊണ്ട് അവർ, ബോധമുള്ള ആൾക്കാർ, ഒരിക്കലും കൃത്രിമങ്ങൾ ചെയ്യിക്കത്തില്ല. ചെയ്യിച്ചാൽ നാളെ അവൻ എന്ത് ചെയ്യും, മുതലാളിയുടെ അടുത്തും അത് തന്നെ കാണിക്കും. അപ്പോൾ അതിനാണ് പറയുന്നത് സുതാര്യത, കാര്യങ്ങൾ സുതാര്യമായി തന്നെ പോകും. എന്നാലേ അവർ വിജയത്തിലെത്തും. ഈ അംബാനി അദാനിയൊക്കെ ഈ ബിസിനസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരങ്ങനെ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. പിന്നെ അവരൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പൊളിറ്റിക്കലായ അഡ്ജസ്റ്റ്മെൻറ്റുകൾ. ഇപ്പം ഈ അടുത്ത കാലത്ത് അദാനി ചെയ്തവർ ഭയങ്കര ബുദ്ധിപരമായ കാര്യം ഇതൊക്കെയാണ് അവർ ചെയ്യുന്നത്. കേട്ടായിരുന്ന എന്താണ്? എന്തേ? ആ, ഞാൻ പറഞ്ഞുതരാം. അതായത് NDTV എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ന്യൂസ് ചാനലാണ്. അവർക്ക് 3 സ്ഥാപനങ്ങളുണ്ട്. അപ്പം ഇതിൻ്റെ ഷെയർ അദാനി ചോദിച്ചു. അപ്പോൾ ഇവർ കോൺഗ്രസ് ലൈനാണ്, അദാനി BJP ലൈനാണ്. അപ്പോൾ അവർ കൊടുത്തില്ല. അതിൻ്റെ 2 മാനേജിങ് ഡയറക്ടേഴ്സ് അവരത് കൊടുത്തില്ല. അദാനി ശരി വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ആയിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, ഇവർക്ക് പൈസയുടെ ആവശ്യമാണ്. അപ്പോൾ നരേന്ദ്രമോദി അവർക്ക് 27 കോടിയും കണ്ട പിഴ അടിച്ച്. അങ്ങനെ അവരാകെ കുരുക്കിലായി. അവരൊരു 400 കോടി ലോണിന് പോയി. ലോണിന് പോയി കഴിഞ്ഞപ്പോൾ ഒരു കമ്പനി അവർക്ക് ലോൺ കൊടുക്കാൻ തയ്യാറായി. 400 കോടി വാങ്ങിച്ചു. അപ്പോൾ അതിൽ ഒരു വ്യവസ്ഥയാണ്, വ്യവസ്ഥ വെച്ചാൽ കൊടുത്തത്. ഈ പൈസ തിരിച്ചു കൊടുക്കുമ്പം ഈ കമ്പനിയുടെ ഓഹരിയാണ് ചോദിക്കുന്നതെങ്കിൽ ഓഹരി കൊടുക്കണമെന്നുള്ള ഒരു വ്യവസ്ഥ വെച്ച് കൊടുത്തു. 400 കോടി കൊടുത്തു. അങ്ങനെ ഒരു 400 കോടി കൊടുത്ത് ഇവർ ഇതിങ്ങനെ നടത്തിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇവർക്ക് വീണ്ടും ബാധ്യത വന്നു. ഇവർ കുറച്ച് ഓഹരി ഇവർ വിറ്റ്. എന്നാലും ഭൂരിപക്ഷം അവരെ കയ്യിരിക്കുകയാണ്. മറ്റേ കമ്പനിയുടെ ബാധ്യത തീർക്കാൻ നേരത്തെ അവർ പറഞ്ഞു ഈ 400 കോടിക്ക് ഓഹരി തന്നാൽ മതി എന്ന് പറഞ്ഞു. ഇവർക്ക് കൊടുക്കാതിരിക്കാൻ നിവർത്തിയില്ല. ഇവർ ഓഹരിയും കൊടുത്ത് അവർ ഓഹരി വാങ്ങി. വാങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആണ് അദാനി, സാക്ഷാൽ അദാനി രംഗത്ത് വന്നിട്ട് പറയുന്നു ഈ കമ്പനിയെ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, അത് ഇവർക്ക് കടം കൊടുത്ത കമ്പനി. മനസ്സിലായോ? ഇത് അദാനിയുടെ കമ്പനിയായിരുന്നു, ഷെൽ കമ്പനി എന്ന് പറയും. എന്നുവെച്ചാൽ ഒരു കമ്പനി ഇങ്ങനെ രജിസ്റ്റർ ചെയ്തിടും, വലിയ ആക്ടിവിറ്റീസ് ഒന്നും കാണത്തില്ല. പക്ഷെ അവരിങ്ങനെയുള്ള വലിയ ഡീലിംഗ് ഒക്കെ നടത്തും. അപ്പോൾ അവർ ഇവരെ ധരിപ്പിച്ച എന്താണ്, അത് റിലയൻസ് ആണ് അവർക്ക് പണം കൊടുക്കുന്നു എന്നൊക്കെയുള്ള ഒരു ധാരണയുണ്ടാക്കിയത്. പക്ഷെ അവസാനം അദാനി പ്രഖ്യാപിച്ചു ഇവര് കടം കൊടുത്ത കമ്പനിയെ അദാനി ഏറ്റെടുക്കുന്നു. അപ്പോൾ ഇന്നലെ എന്ത് ചെയ്തു, പ്രണവപ്രായ രണ്ടുപേര്, അവർ രണ്ടുപേര് NDTV നിന്ന് രാജിവെച്ച്. അദാനിയുടെ ആൾക്കാരെല്ലാം അധികം വന്നു. ഇതാ ഇപ്പൊ സംഗതി ആടയിലായി. ഇതാണ് ഇവരുടെ ബുദ്ധി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അത് ഇങ്ങനെയുള്ള ഈ ഇതൊന്നുമല്ല, അത് ബിസിനസ്സിലെ ചില ടാറ്റിക്സ് ആണ്. ബിസിനസ്സിൽ ഇങ്ങനെയൊക്കെ ചെയ്യും. ഇതുപോലെയുള്ള ഈ തറ ലെവൽ പരിപാടിയൊന്നുമല്ല. കേട്ടാൽ മനസ്സിലാക്കാൻ തന്നെ പ്രയാസമാണ്. നമുക്ക് ഞാൻ ചുരുക്കി പറഞ്ഞതേ ഉള്ളൂ. ഇത് ഇതിലും വിശദമായിട്ടാണ് ഇതിൻ്റെ സംഗതികൾ. അപ്പൊ അത് ഞാൻ പറയുന്ന ബിസിനസ്സിന്റെ തലത്തിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും. കടബാധ്യതപ്പെടുത്ത്. പക്ഷെ ഇത് വേറൊരു രീതിയിൽ. അപ്പോൾ ഇയാൾ അവസാനം രംഗത്ത് വന്നു. ഇപ്പൊ NDTV ആടയിലായി. അതാണ് ഇനിയിപ്പോ അത് ബി ജെ പി പുതിയ പോയിക്കൊണ്ടിരിക്കും. അതിന്റെ അതെല്ലാം വലിയ ന്യൂസ്. എഡിറ്റർമാരൊക്കെ ഇപ്പൊ രാജിവെച്ചു കഴിച്ചു, അവരൊക്കെ രാജിവെച്ചു. കാരണം ഇനി അവർക്കും അറിയിക്കാൻ പറ്റില്ല, പുള്ളിയുടെ ആൾക്കാരെ കൊണ്ടുവയ്ക്കും. ഇന്ത്യയിലെ വലിയൊരു വാർത്താ മാധ്യമം റിപ്പബ്ലിക്കൊക്കെ പോലെ ഇപ്പോൾ ഇനിയിപ്പോൾ അവർ ബി ജെ പിക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ബിസിനസ്സിൻ്റെ, അതൊക്കെ ബുദ്ധിപരമായ ചില നീക്കങ്ങളാണ്. അത് പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ചെയ്യുന്നത് ബുദ്ധി ഉപയോഗിക്കും, പക്ഷെ ലീഗലായി എല്ലാം കറക്റ്റായിരിക്കും, ഇല്ലീഗലല്ല. നമ്മളിവിടെ ഈ മന്ദബുദ്ധികൾ ചെയ്യുന്ന എന്താണ്, ഇവർ ചെയ്യുന്ന അവസാനം അത് ഇല്ലീഗലാവും. ഇതാണ് വ്യത്യാസം. ബുദ്ധിപരമായ കാര്യങ്ങൾ നീക്കുക, ആ സമയം ആർക്കും കുറ്റം പറയാൻ പറ്റില്ല, ചെയ്തിരിക്കുന്നതെല്ലാം എന്താണ്, ലീഗലാണ്. പക്ഷെ ഇവരെന്താ ചെയ്യുന്നത്, അതാണ് ഞാൻ പറയുന്നത്, അതും ഈ കൃത്രിമ ബുദ്ധി എന്ന് പറയുന്നതിൽ വ്യത്യാസമുണ്ട്. ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ എല്ലാം ലീഗലായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പ്രശ്നമില്ല. ഇവിടെ ഈ കൊച്ചു ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും എന്ത് ചെയ്യും, ഇല്ലീഗലായി ചെയ്യും, കഴിവില്ലാത്തതുകൊണ്ട്. ഇവിടെ പണ്ടേ അതാണ്, ആശ്രയിക്കും ആശ്രയിക്കും, ശേഷിയില്ലാത്തതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. എന്നാ ഇനി അങ്ങനെ ആശ്രയിക്കുന്നത്, യോഗ്യതയുള്ള ആൾക്കാരെ ആശ്രയിക്കും. ഈ സമൂഹത്തിൽ യോഗ്യതയുള്ള ആൾക്കാരുണ്ട്, മാന്യന്മാരുണ്ട്, അവരെ ആശ്രയിക്കണം. ഇങ്ങനെയൊന്നും ചെയ്യാത്തവരെ അവരെ ആശ്രയിക്കത്തില്ല. അവിടെയാണ് പ്രശ്നം. നിയമത്തിനെ ആശ്രയിക്കത്തില്ല, അവ ശരിയായ വഴിയിലൂടെ പോകത്തക്ക രീതിയിലുള്ള ആൾക്കാരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കത്തില്ല. ശരി.